ഒന്ന് മാത്രം പറയുന്നു, ഗ്രാഹ്യ ഗുരു പറഞ്ഞിരിക്കുന്നതാണ്. പ്രാചീനങ്ങളായ ഏത് ഗ്രന്ഥം പഠിച്ചാലും നമ്മളങ്ങനെ ഗ്രാഹ്യത്യാജ്യം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഗ്രഹിക്കാനും പറഞ്ഞത് കാണും, ഉപേക്ഷിക്കാനും പറഞ്ഞത് കാണും, അങ്ങനെ പഠിക്കാം. അല്ലാതെ അമ്പലം വിഴുങ്ങിയുള്ള പോലെ മൊത്തം അങ്ങ് വിഴുങ്ങും. അത് അതിൽ ഒരു ഭാഗം മാത്രം പഠിക്കുന്നുണ്ട്. ഏത് ഗ്രന്ഥം പഠിച്ചാലും നമ്മൾ ത്യാജ്യ ബുദ്ധി ഉണ്ടാകും. അങ്ങനെ പറയരുത്. അങ്ങനെ ഒരു ഗ്രന്ഥം ഇന്ന് പറയുന്ന അങ്ങ് പറയുന്നത് പ്രാക്ടിക്കൽ തിങ്കിങ്. അങ്ങനെയൊന്ന് പറയുന്നു ഏത് കാര്യം പഠിക്കുമ്പോഴും നമ്മൾ അത് ശരി തെറ്റ് ഉപയോഗിച്ച് പഠിക്കുന്നു. അത് ഗുരുവിന്റെ കാഴ്ചപ്പാടാണ്. ഒരു സ്റ്റാൻഡെടുത്ത ഉറച്ചിരിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഏതുവരെ അത് ശരിയാണെന്ന് തോന്നുന്നു അതുവരെ. എപ്പോഴാണോ അത് ശരിയല്ലാന്ന് തോന്നുന്നത് അപ്പോൾ അത് കളയണം. ഇവിടെ ഏതെങ്കിലും ഒരു സ്റ്റാൻഡെടുത്തിട്ട് എന്താണ് മരണം വരെ അത് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്തുകൊണ്ട്? മനുഷ്യന്റെ അറിവ് എന്ന് പറയുന്നത് അതിലെപ്പോഴും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ധരിച്ചിരുന്നത് ശരിയാണ് എന്ന് തോന്നുന്നത് വരെ എനിക്കതിന്റെ ബാധ്യതയുണ്ട്. എപ്പോഴാണോ എനിക്കത് ശരിയല്ലാന്ന് തോന്നുന്നത് അത് കളയണം, ശരിയെന്ന് തോന്നുന്നതിന് സ്വീകരിക്കുന്നു. എന്നാലേ എന്തോട്ട് പോകും, മനുഷ്യന് പുരോഗതി ഉണ്ട്, മുന്നോട്ട് പോകാൻ പറ്റും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവന്റെ മസ്തിഷ്കം ബ്രെയിൻ നിന്ന് ചീഞ്ഞണിഞ്ഞ് മാറി വൃത്തികേടായി അങ്ങോട്ട് ഇടവേണ്ടി വരും. This is a statutory warning for you. Because here we are discussing two ideas, four ideas of Guru's teachings. One is non-violence, other one is mainly non-violence, then compassion. These two ideas. Guru's all teachings based on these two. But in one place, Gita also mentioned it. So we are comparing both ideas. What is there in Gita and what is here in Guru's teachings. So that comparison, sometimes it may disturb you. So, Actually, we are debugging, you know, debugging. So bugs are there, Gita, so we are doing debugging. So, many may not like that. There is, sometimes it is totally against the sampradaya, the tradition, the dogmas. So, that is why this is a statutory warning. People like it. പോസിറ്റീവ് ബോത്ത് ആർ ദേർ, അഡോപ്ഷൻ ആൻഡ് നെഗേഷൻ, ബോത്ത് ആർ ദേർ, നോട്ട് സിംപ്ലി നെഗേറ്റീവ്. എന്താണ് This is the main point, Veda, what he said. I continue in Malayalam. The problem with Gita, sorry, Malayalam, it is interfering. You are familiar with my Malayalam. So സോറി മലയാള. അതായത് അർജുനനെ ഭഗവാൻ തയ്യാറാക്കുന്നുണ്ട് യുദ്ധത്തിൽ. ഗീതയിൽ അതിന്റെ ഫാക്ട് അങ്ങനെയാണ്. അതിന്റെ എന്താണ് നമ്മൾ ശ്ലോകാർത്ഥം വെച്ച് പറയാം. അർജുനനെ എന്താണ് അസംഗനായി ചെയ്യുക എന്നാണ്. ഹത്വാഭി ഇമാൻ ലോകാൻ നഹന്തിന് അനുബദ്ധ്യത. ഈ കാണുന്ന മുഴുവൻ പേരും വന്നു കഴിഞ്ഞാൽ നീ ആരെയും കൊല്ലുന്നില്ല, നിന്നെ അത് ബന്ധിക്കുന്നുമില്ല. ഇതാണ് അതിന്റെ കോർ. യുദ്ധത്തെ സംബന്ധിച്ച് കൊടുക്കുന്ന ഇത് ഓക്കെ. അർജുൻ അപ്പൊ അതിനുള്ള കരുത്ത് കേട്ട് കൊല്ലം. പക്ഷേ ഈ നോൺ വയലൻസ് കമ്പാഷൻ എന്നൊക്കെ വരുന്ന ആ ഭാഗം വരുമ്പോഴത്തേക്കും ഈ ചാകുന്നവൻ്റെ ഒരു ഉപദേശമില്ല. ആരും മറുവശത്ത് കൊല്ലുന്നവൻ എന്ത് ചെയ്യും? ഒരു വേദനയില്ലാതെ കൊണ്ട് ചാകുന്നവന്റെ സ്ഥിതി എന്തായിരിക്കും? ചാകുന്നവന്റെ പെയിൻ, അതിന് ഗീതയിൽ എന്താ ഉള്ളത്? കാരണം ഒരു സൈഡിൽ നിന്നാണ് ഭഗവാൻ ഉപദേശിക്കുന്ന ഇവിടെ. ഒരു സൈഡിൽ ശരിക്കും എന്താണ്? നമേ ദേഷ്യവസ്തു നപ്രിയ, എനിക്ക് ശത്രുവില്ല മിത്രവുമില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടു കുട്ടികളുടെയും നടുക്ക് നിന്നിട്ട് ഉപദേശിക്കണം. അർജുനോട് ദുര്യോധനോട് പറയണം, നിന്നോട് നിനക്ക് അർജുനോട് ഏറ്റുമുട്ടാൻ പറ്റത്തില്ല, നീ ചാകും, ചാകുമ്പോൾ നീ അസംഗനായി മരിക്കും. നിന്നെ അർജുൻ എന്ത് ചെയ്യും? അസംഗനായി കൊല്ലും. അപ്പൊ അത് അതാണ് സമത്വം. സമത്വ യോഗിച്ചത് ഗീതയുടെ ഒരു ഭാഗമേ ഉള്ളൂ. കൊല്ലുന്നവനെ പ്രിപ്പയർ ചെയ്തു, ചാകുന്നവനും ഒരു ടീച്ചിങ്ങും. അപ്പൊ ഇതല്ല ഗുരു പറയുന്ന കമ്പാഷൻ നോൺ വയലൻസ് എന്ന് പറയുന്ന ഇതല്ല. അതാണ് ഇപ്പൊ പുള്ളി പറഞ്ഞത്. Do you agree with that? പറയുമ്പോ എന്താണ്? ചത്തു കഴിഞ്ഞാൽ വീരസ്വർഗത്ത് പോകും. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ ഖുറാന്റെ ഉപദേശമാണ്. ചാകുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? അതെ, ചാകുന്നവർക്ക്. അതാണ് ഖുറാൻ. മുസ്ലിംസ് അവർ പറയുന്നത് എന്താണ്? നിങ്ങൾ ആരെങ്കിലും പോയി ദേഹത്ത് ബോംബൊക്കെ പിറ്റി ചെയ്ത് പോയി കൊല്ലുക, കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോവാം, സ്വർഗത്ത് പോവാം. അപ്പോ അങ്ങനെ പറയുമ്പോ അത് ഒരാളെ വയലൻസിന് പ്രോത്സാഹിപ്പിക്കുകയാണ്. മറ്റുള്ളവരെ കൊന്നു, മറ്റുള്ളവരെ നശിപ്പിച്ചിട്ട് നമ്മള് ശരി അവിടെ പറയുന്നു ഇങ്ങനെ കൊന്നിട്ട് മറ്റുള്ളവരെ കൊന്നിട്ട് സ്വർഗത്ത് പോകുന്നതിന് നമ്മൾ പറയുന്നത് ടെററിസം എന്നാണ്. അപ്പൊ ഗീതയിലും ടെററിസം ആണെന്ന് ആരും എഗ്രിവിറ്റ് ചെയ്ത്. ഇതൊരു ടെററിസ്റ്റ് ഐഡിയ. കൊന്നുകഴിഞ്ഞാൽ മരിച്ച് സ്വർഗത്ത് പോകാന്ന് പറയുന്നത് ഏതായാലും ഏതുദ്ദേശം വെച്ചിട്ട് എന്താ ഉദ്ദേശം? പരമാവധി എന്താണ്? കൊല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം എതിരെ നിൽക്കുന്നവനും കൊല്ലുക, അതാണ് ഉദ്ദേശം. അത് പിന്നെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആണ്. ധർമ്മം അനുസരിച്ച് കൊല്ലാന്ന് നമ്മുടെ ചോദ്യം വരും. എന്താണ് എന്താണ് ധർമ്മം എന്നുള്ള ചോദ്യം വരും. അപ്പോ കൊല്ലുന്നത് ധർമ്മമാണോ? അപ്പോ വിധി പറയുന്നതാണ്, അതായത് ഈ ധർമ്മവും പിന്നെ എന്താണ് ഹിംസയും വയലൻസ് ധർമ്മവും തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കുകയാണെങ്കിൽ അതിനും വലിയ അപകടമാണ്. കാരണം ഗീതയിൽ പറയുന്നത് ശ്രേയാൻ സ്വധർമ്മോ വിഗുണ. അർജുനോട് പറയുന്നു സ്വധർമ്മം. സ്വധർമ്മം എന്ന് പറഞ്ഞാൽ അവിടെ ഗീതയിൽ കമന്റേറിയൻസ് എല്ലാവരും രാമാനുജൻ ശങ്കരാചാര്യ എല്ലാവരും പറയുന്ന ജാതി ധർമ്മമാണ്. ഏത് ജാതിയിലാണോ ജനിച്ചത് ആ ജാതിയുടെ ധർമ്മം, അതാണ് സ്വധർമ്മം. അപ്പോ നിന്റെ ആ സ്വധർമ്മമാണ് നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരുന്നത്. അപ്പോ അർജുനോട് പറയുന്ന എന്താണ്? നീ ക്ഷത്രിയനാണ്. അപ്പോ നിന്റെ ധർമ്മം, നിന്റെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധം ചെയ്യുക, മറ്റുള്ളവരെ കൊല്ലുകയാണ്. ശ്രേയാൻ സ്വധർമ്മം, ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്നു. എന്തുകൊണ്ട് അർജുനോട് അങ്ങനെ പറയേണ്ടി വന്നു? നിന്റെ ധർമ്മം സ്വധർമ്മം യുദ്ധമാണെന്ന്. Why? Because he is ready to renounce everything because of that. To block that renunciation, അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താണ് ശ്രേയാൻ സ്വധർമ്മം? എന്ത് സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം ചോദിച്ചാൽ യുദ്ധം ചെയ്യുക. യുദ്ധം ചെയ്താൽ പറ്റേണ്ടി വരും. പരധർമാസ്വനിഷ്ഠിത, അതാണ് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത്. അപ്പോ അർജുനെ സംബന്ധിച്ച് പരധർമ്മം എന്ന് പറയുന്നത് എന്താണ്? സന്യാസം. അപ്പോ അത് ഭാഷ്യത്തിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഷകാരം പറയുന്നുണ്ട്, അർജുനൻ എന്ത് ചെയ്തു? സ്വധർമ്മത്തെ ഉപേക്ഷിച്ചിട്ട് പരധർമ്മമായ ഭിക്ഷാടനം സ്വീകരിക്കാൻ തയ്യാറായി. തുടക്കത്തിന്റെ പറയുന്നത് ഗീതയിലും അത് തന്നെ ആശയം. അർജുൻ പറയുന്ന ഭക്ഷ്യം ഭക്തി മനസ്സ്, എനിക്ക് ഭിക്ഷാടനമാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന അതാണ് എന്ന് വെച്ചാൽ അത് ത്യാഗമാണ്, സന്യാസം. അപ്പോ ഗീതാകാരൻ പറയുകയാണ് അത് പാടില്ല, അത് പരധർമ്മമാണ്. ശരി, പരധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ പറയുന്നു സു അനുഷ്ഠിത, ആ പരധർമ്മം നീ എത്ര നല്ലവണ്ണം അനുഷ്ഠിക്കാൻ കഴിഞ്ഞാൽ ശരി, മനസ്സിലാകും. എത്ര നല്ലവണ്ണം അനുഷ്ഠിക്കാൻ ശ്രമിച്ചാലും ശരി, അതിലും നല്ലതായിരിക്കും എന്താണ്? സ്വധർമ്മം, നിന്റെ ജാതി ധർമ്മം. അപ്പൊ പരധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്യാസം. അതാണ്ട് ധർമ്മം കക്ഷികാരൻ പറയുന്നത് ബ്രാഹ്മണന്റെ ധർമ്മം. അപ്പോ ക്ഷത്രിയനായി ജനിച്ച നീ ബ്രാഹ്മണന്റെ ധർമ്മം എത്ര നല്ലവണ്ണം അനുഷ്ഠിച്ചാലും ശരി, അതൊന്നും ചെയ്യാൻ പാടില്ല. ഇതാണ് അവിടുത്തെ മെസ്സേജ്. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ, വിഗുണെന്ന് വെച്ചാൽ വിത്ത് സോ മെനി ഫോൾസ്. പരധർമാസ്വ അനുഷ്ഠിക്കാം. അപ്പോ ഇവിടെ ഈ ഡീലില് ഓഫറൊന്നുമില്ല, നിനക്ക് നഷ്ടമേ ഉള്ളൂ. എന്തുകൊണ്ട്? നീ നിന്റെ ധർമ്മം അനുഷ്ഠിക്കുന്നു, മറ്റ് മറുവശത്ത് നല്ല രീതിയിൽ ചെയ്താലും അത് നീ ചെയ്യാൻ പാടില്ല. ഇനി അതിലും ഹാംഫുള്ളായ ഒരു ഐഡിയ ഇവിടെ പറയുന്നുണ്ട്. എന്താണ്? ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വ അനുഷ്ഠിത, സ്വധർമ്മേ നിധനം ശ്രേയ പറയും. അങ്ങനെ നിന്റെ ധർമ്മത്തിൽ അനുഷ്ഠിച്ച് നീ മരിച്ചാൽ, ഇത് അർജുനന്റെ ആദ്യത്തെ കംപ്ലൈന്റാണ്, ഞാൻ എനിക്ക് മരിച്ചാലും പ്രശ്നമില്ല. അവരെ നീ യുദ്ധം ചെയ്ത് മരിച്ചാലും കുഴപ്പമില്ല, പക്ഷെ പരധർമ്മവും ഭയാവഹ, നീ ബ്രാഹ്മണന്റെ ധർമ്മം നീ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയത്തെ ഉണ്ടാക്കും. അപ്പൊ ഇവിടെ എന്താണ്? ഇനി സ്വധർമ്മം എന്ന് പറഞ്ഞാൽ വേറെ മീനിങ് ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ഇവിടെ രാമാനുജനും ഭാഷകാരനും മാധവനും എല്ലാവരും സ്വധർമ്മം എന്ന് വെച്ചാൽ ജാതി ധർമ്മം എന്ന് പറയും. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ജാതിക്ക് അതാണ് പറയുന്നത്, ക്ഷത്രിയൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ബ്രാഹ്മണധർമ്മം ചെയ്യാൻ പാടില്ല. പിന്നെ ഇത് തന്നെ ഇതേ പദ്ധതി രണ്ടടുത്ത് വരുന്നുണ്ട്, 18 അധ്യായത്തിന് വരുന്നുണ്ട്, ആദ്യം 3-ലാണെന്ന് രണ്ടിടത്ത് വരുന്നത്. ഒരിടത്ത് വരുന്ന എങ്ങനെ? സ്വധർമ്മേ നിധന ശ്രേയ പരധർമ്മവും ഭയാവഹ. രണ്ടിടത്ത് ആശയം ഇതുപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ ധർമ്മം എന്താണ്? ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ധർമ്മം ചെയ്യുക. അപ്പൊ ജാതി ധർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാരണം ഒരു കുലത്ത് ജനിച്ചു കഴിഞ്ഞാൽ അവന് അത് തന്നെ ചെയ്യേണ്ടി വരും. മറുകുലത്തിന്റെ മറ്റൊരു കുലം മറ്റൊരു ജാതിയുടെ ധർമ്മം നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞാലും അത് ചെയ്യാൻ പാടില്ല. പിന്നെ ഇനി അർജുനന് ഈ സന്യാസം നല്ലവണ്ണം ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ചോദ്യം വരും. അത് 16 അധ്യായത്തിൽ സമ്പത്ത് ദൈവീ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ പറയും. എന്താണ് അഭയ സത്വസംസുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി, ഇതൊക്കെ അർജുനന്റെ ക്വാളിറ്റികളെ കുറിച്ച് പറയുക. അർജുനന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയാം, അഭയം ഭയമില്ലാതിരിക്കുക, അത് നല്ല ക്വാളിറ്റിയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുണങ്ങളെ കുറിച്ച് പറയണം അഭയം. അപ്പൊ ഭയമില്ലാത്തവന് സന്യസിക്കാനുള്ള സത്വസംസുദ്ധി എന്ന് പറഞ്ഞാൽ സത്വഗുണത്തിന്റെ ടോപ്പ്, സത്വത്തിന്റെ സംശുദ്ധിയാണ് ഏറ്റവും ടോപ്പ്, അത് അർജുനുണ്ടെന്നാ പറയുന്നത്. മാസിക സമ്പദം ദേവി അഭിജാതോസി പാണ്ഡവ, ഇതൊക്കെ പറഞ്ഞിട്ട് അവസാനം പറയണം. നീ ദുഃഖിക്കേണ്ട ഒരു കാര്യമില്ല, ഈ പറഞ്ഞ ഇതെല്ലാം ഈ സദ്ഗുണങ്ങൾക്ക് വേണ്ടിയാണ് നീ ജനിച്ചത്. അത് മധ്വാചാര്യർ പറഞ്ഞത് അതിനു വേണ്ടി ജനിച്ചു എന്നുള്ളതല്ല, ഈ ഗുണങ്ങളെല്ലാം കൊണ്ടാണ് ജനിച്ചത്. ഇത്ര ഗുണങ്ങളോടുകൂടി ജനിച്ചവനാണ് അർജുനൻ. എന്ത് കഥയും ഏറ്റവും ടോപ്പായ സത്വഗുണം ജ്ഞാന യോഗ വ്യവസ്ഥിതി. അതിന് ഭക്ഷ്യകാരാർത്ഥം പറയുന്നത് ഗുരുവിൽ നിന്നും ശാസ്ത്രത്തിൽ നിന്നും ഒക്കെ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ ശരിക്കും മനനം ചെയ്ത് സ്വാംശീകരിക്കും. ഇതും അർജുനനുണ്ടെന്നാണ്. ഏത് ഈ ക്വാളിറ്റി ഉണ്ട്. അപ്പൊ എന്നിട്ടും പറയുന്ന എന്താണ്? ഇത് പരധർമ്മമാണ്. ദാനം ദമസ്ഥ യജ്ഞസ്ഥ സ്വാധ്യായ തപ ആർജവം അഹിംസ സമത തുഷ്ടി. ക്രോധ ശാന്തി അപീശുനം ദയാഭൂതേഷു. അതാണ് ഏറ്റവും രസകരമായ കാര്യം. അർജുനന് പ്രാണികളോടുള്ള ഭയങ്കര ദയയാണ്, കമ്പാഷനാണ്. മൂപ്പരുടെ തൊഴിലെന്ന് പറയുന്നത് കൊലയാണ്. പറയാണ് ഭയങ്കരമായ ദയാഭൂതേഷ് അലോലുപ്തം മാർദ്ധവം ഹരീ അചാപരം. അലോലുപ്തം എന്ന് വെച്ചാൽ ഈ വൈഷമ്യ കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു വിഷയങ്ങളിലും. അതാണ് സന്യാസിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയായി പറയുന്നത്, അലോലുപ്തം. അപ്പോൾ വിഷയങ്ങളൊന്നും യാതൊരു താല്പര്യമില്ലാത്തയാളാണ് ആര്? അർജുനൻ. തേജക്ഷമാധൃതി, ഭയങ്കര ക്ഷമയുള്ള ആളാണ്, നല്ല ധൈര്യമുള്ള ആളാണ്. ശൗച അക്രോധം, ഒരു ശകലം ക്രോധമില്ലാത്തയാളാണ്. പിന്നെ അഭിമാനിത, ഒരു തരത്തിലുള്ള അഭിമാനമില്ലാത്ത ആളാണ്. ഇതാണ് ദൈവീ സമ്പത്ത് എന്ന് പറയുന്നത്. അർജുനോട് ഈ സമ്പത്തെല്ലാം നിനക്കുണ്ട്. അപ്പൊ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരാള്, ഇത്രയും ക്വാളിറ്റികൾ അർജുനന് പറഞ്ഞതിന് ശേഷം പറയുന്നു എന്താണ്? പരധർമ്മവും ഭയം. സന്യാസത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് ഭയപ്പെട്ട ഒരു അപകടമാണ്. അപ്പൊ ഇത് രണ്ടു തമ്മിൽ എങ്ങനെ യോജിക്കും? Then you are supporting the reservation. Sannyasa is reserved for some, a group. Others are not deserved. Why Sannyasa is not allowed? What is the reason for that? Because all the qualities are there. Alla, ee qualities ulla oralu rajyam nedan pattilla ennond daya bhudesh അക്രോധം. ഇപ്പോ രാജ്യം ഒക്കെ നേടണമെന്നുള്ള യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്യണമെങ്കിൽ ഈ പൊളിറ്റി വെച്ച് യുദ്ധം ചെയ്യാൻ പറ്റില്ല. അഹിംസ സത്യം അക്രോധമെന്നാണ്, അഹിംസാവൃതമാണ് അർജുനൻ എന്നാണ് പറയുന്നത്. ഇതെന്നാ അർജുനുണ്ടെന്നും പറയുന്നു. അപ്പോ രാജ്യം നേടുക എന്ന് വെച്ചാൽ ഭഗവാൻ തന്നെ പറയുന്ന അനുസരിച്ച് എന്താണ്? യുദ്ധേജാപ്തി അപലായം, യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ പാടില്ല, യുദ്ധം ചെയ്യണം. ഇപ്പോ പ്രാണികളോട് ദയുള്ള ഒരാളെങ്ങനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാതിരിക്കും. പിന്നെ ഇത് ഒക്കുപേഷൻ ഉണ്ട് എന്ന് പറയുന്നത് ഇത് ധർമ്മമാണ്. ഒരു സ്വധർമ്മമെന്നാണ് പറയുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ക്ഷത്രിയനാണ്. ധർമ്മ്യാത് യുദ്ധാത് ശ്രേയോന്യൻ ക്ഷത്രിയസ്യ ന വിദ്യതി. ധർമ്മയുദ്ധം എന്ന് പറയുന്നതാണ് ക്ഷത്രിയന്റെ. അതിനും ശ്രേയസായി ഒന്നും ചെയ്യാനില്ലെന്ന് പറയും. അതുകൊണ്ടാണ് പറയുന്നത് നീ സന്യസിക്കുന്നത്. പക്ഷെ ക്വാളിറ്റികൾ അനുസരിച്ചാണെങ്കിൽ എന്ത് പറയുന്നു? നീ ദൈവീ സമ്പത്തുള്ളവനാണ്, അങ്ങനെയാണെങ്കിൽ സന്യസിക്കാം. അപ്പോ നീ സന്യസിക്കരുത് എന്ന് പറയുന്ന ഓൺ വാട്ട് ബേസിസ്? ബേസ്ഡ് ഓൺ ദി ക്വാളിറ്റീസ്, ബേസ്ഡ് ഓൺ ഹിസ് കാസ്റ്റ്. ഫ്രണ്ട്ഷിപ്പ് finally what is the overall maintenance here? This is a contradictory statement. So what is overall? What do you mean by overall? Finally, they have yuddham cheyanam. Then okay. Then all these teachings about its qualities, what is the relevance here? ഇതൊക്കെ തന്നെ പറയുന്നത് സെയിം തിങ് വി ആർ ജസ്റ്റ് ഡിബേറ്റ് ഫുട്ട് എ ക്ലാസ് ഫുട്ട് എ ക്ലാസ് ലൈക് ദാറ്റ് ബിക്കോസ് ഹിയർ ദി പ്രോബ്ലം ഹിയർ ഈസ് the non violence or compassion is connected with the caste, that is the problem. If you remove that caste part from this, then everything is fine. That is okay, unnecessary caste question. Bhagwan and Krishna will know that caste question. No, it is in the Gita itself. It is in Gunakarma also, direct meaning is caste. ജന്മ ഇറ്റ് ഈസ് ദേർ ഗുണ ഫോർ ജന്മ അല്ലെന്ന ഹിയർ ദിസ് ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ശൂദ്രാനന്ദ പരന്തപ കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവേ ഗുണയി സോ ഡയറക്റ്റ് മീനിങ് വിതൗട്ട് എനി മാനിപ്പുലേഷൻ വിതൗട്ട് എനി intellectual blah blah, direct meaning is malayalam brahmana kshatriya vishan sudran. So ee naal jaathikarku avo bhashayude niyamam anusarichu idu nammal parayum seriyaya direct parayumbo idu nammal parayum uddeshiyam ennu parayum. ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഈ നാല് പേർക്ക് എന്ത് ചെയ്യുന്നു ഗുണം കർമ്മം എന്താണെന്ന് പറയുകയാണ്. അപ്പുറം ഈ ഭക്താനി ഇവിടെ ഞാൻ ഭാഷകാരൻ അർത്ഥം പറയുന്നത് ഭാഷകാരനും രാമാനുജനും എല്ലാം അർത്ഥം പറഞ്ഞിരിക്കുന്നത് റിമെമ്പർ ദോസ് ഡേയ്സ് ഐ റെഫേർഡ് ആൾ ദീസ് കമൻട്രീസ് നോട്ട് ജസ്റ്റ് ഓൺലി ഭാഷ. അപ്പോ അവിടെ പറയുന്നത് ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നു, ശാസ്ത്രത്തിൽ വിധിച്ചിരിക്കുന്നു എന്ത് ഗുണത്തെയും കർമ്മത്തെയും ആർക്ക് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ. അപ്പോ എന്നിട്ട് ബ്രാഹ്മണന്റെ സമോദ്ധമം എന്ന് പറഞ്ഞ് ബ്രാഹ്മണന്റെ കർമ്മത്തെ പറയുന്നു, ക്ഷത്രിയന്റെ കർമ്മത്തെ പറയുന്നു, വൈശ്യന്റെ കൃഷിഗോരക്ഷ കർമ്മം പറയുന്നു, പിന്നെ ശൂദ്രന്റെ പരിചര്യം. അപ്പൊ അവിടെ ബ്രാഹ്മണൻ ക്ഷത്രിയനും വൈശ്യൻ ശൂദ്രൻ എന്ന് പറയുന്ന നാല് ഉദ്ദേശ്യങ്ങൾ, അത് നാലും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ വേറെ കർമ്മത്തെ വിധിക്കാൻ പറ്റൂ. ഫസ്റ്റ് യു ഹാവ് ടു അപ്പോയിന്റ് ഇൻ എ പോസ്റ്റ്, ദെൻ ഡെലിവർ ദ ഡ്യൂട്ടീസ് ലൈക്ക് ദാറ്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ആദ്യം ആ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നാല് ജാതികളെ കുറിച്ച് പറഞ്ഞു, എന്നിട്ട് പറയുന്നു ഇവർക്ക് ഞാൻ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു, അല്ലാതെ കർമ്മത്തിനനുസരിച്ച് ജാതികളെന്നല്ല അവിടെ പറയുന്നു. പിന്നെ പറയുന്ന ഗുണം, അത് പറയുന്നു സ്വഭാവ പ്രഭവേ ഗുണേ. ഈ സ്വഭാവ പ്രഭവം എന്ന് പറയുന്നതിന് രാമാനുജനും ഭാഷ്യകാരനും എല്ലാം പറയുന്ന എന്താണ്, ഓരോ ജന്മത്തിലെ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഗുണങ്ങളാണ്. അപ്പൊ പൂർവ്വ ജന്മത്തിലെ സംസാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഗുണം എന്ന് പറയുമ്പോൾ അത് ഈ ജന്മത്തിൽ പ്രകടമാകുന്നു, അഭിവ്യക്തമാകുന്നു എന്ന് പറയുന്നു. അപ്പൊ പൂർവ്വജന്മത്തിലെ സംസ്കാരത്തിൽ നിന്നുണ്ടാകുന്ന ഗുണങ്ങൾ ഈ ജന്മത്തിൽ അഭിവ്യക്തമാകുമെന്ന് വെച്ചാൽ ജന്മനാ തന്നെ ഗുണം ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറയുന്ന സത്വ രജസ് തമസ് എന്ന് പറയുന്നത് ഈ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ഇവർക്കെല്ലാം ജന്മനാളാണ്. അത് അവരെ അറ്റൈൻ ചെയ്യുന്നതല്ല. എന്തുകൊണ്ട്? പൂർവ്വജന്മ സംസ്കാരത്തിൽ നിന്ന് വരുന്ന ജന്മനാനുണ്ടായേ പറ്റും. അതാണ് കർമ്മസിദ്ധാന്തം. അപ്പോ ബ്രാഹ്മണന് എന്നിട്ട് പറയുന്നു ബ്രാഹ്മണന്റെ ഗുണം എന്താണെന്ന് ഭാഷകാരൻ പറയുന്നു, അത് രജ ഉപസർജന സത്വം. എന്നിട്ട് അവിടെ സത്വം ഏറ്റവും കൂടുതലായിരിക്കും, രജ താഴെയായിരിക്കും. അങ്ങനെ ഓരോരുത്തരെയും ഗുണവും പറയും. ശൂദ്രന്റെ ഗുണം പറയുമ്പോൾ പറയുന്നു അവിടെ തമസാണ് ഏറ്റവും കൂടുതൽ. ഇതെങ്ങനെ വന്നു? പൂർവ്വജന്മത്തിലെ സംസ്കാരത്തിൽ നിന്ന് ഈ ജന്മത്തിൽ അഭിവ്യക്തമായതാണ്. അപ്പോ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ നാലു പേരെയും നിർദ്ദേശിച്ചിട്ട് അവരുടെ ഗുണം എന്താണ്, കർമ്മം എന്താണെന്ന് പറയുക. എങ്ങനെയെന്ന് വെച്ചാൽ ഗൃഹസ്ഥൻ, ഗൃഹസ്ഥന പറഞ്ഞിട്ട് പറയുന്നത് ഗൃഹസ്ഥന്റെ ധർമ്മം എന്നതൊക്കെയാണ്. സന്യാസിയെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നത് സന്യാസിയുടെ ധർമ്മം എന്നതൊക്കെയാണ് എന്ന് പറയുമ്പോൾ അവിടെ ഗൃഹസ്ഥനായിട്ട് ഒരാൾ ഉണ്ടായിരിക്കും. അതുപോലെ എന്താണ്, ആദ്യം ബ്രാഹ്മണൻ സിദ്ധിച്ചാലേ. അപ്പോൾ ആ ബ്രാഹ്മണൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഇത് പൂർവ്വജന്മത്തിലെ സംസ്കാരം ഈ ജന്മത്തിൽ പ്രകടമാകുന്നുവെങ്കിൽ, ഈ ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച ഒരാൾക്കേ സാധ്യമാണ്. അപ്പൊ ജന്മം കൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഗീതി പറയുന്നത്. The other commentaries, commentarians, they are politically motivated. That is different. The direct meaning is like this. Karma Siddhanta, for that. Karma Siddhanta means your present life is according to your Purva Samskaras. ശുചീന ശ്രീമതാം ഗേഹേ യോഗഭ്രഷ്ട വിജായതേ എന്ന് പറയുമ്പോൾ എന്താണ്, യോഗഭ്രഷൻ അവന്റെ സംസ്കാരം അനുസരിച്ച് നല്ല കുലത്തിലെ പ്രകത്വം. അപ്പൊ ഗീത അല്ലെങ്കിൽ കർമ്മസിദ്ധാന്തം എല്ലാം വേണ്ടി വരും. അപ്പം ഈ ജന്മത്തിൽ നല്ല സംസ്കാരം ഉണ്ടെങ്കിൽ മാത്രമേ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കാൻ പറ്റൂ. No, this is the direct meaning of Gita. This is the direct meaning. അങ്ങനെയാണ് ഗീതി പറയുന്നത്. Verses by verses. This is the teaching. അതാണ് അവിടെ പറയുന്നത്, direct meaning. പക്ഷേ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഇനി വരുന്നത് ആ കാലത്ത് അത് ശരിയായി. ഇതിനെ മൗസോലി സരസ്വതി ഈസ് വെരി ഫോഴ്സ്ഫുള്ളി റീഎൻഫോഴ്സിങ് ദിസ് ഐഡിയ. ബിക്കോസ് ഇത് മഹാഭാരത സം ഏരിയാസ് ടോട്ടലി എഗൻസ്റ്റ് സ്റ്റാൻസസ് സരസ്വതി. അവിടെ പറയുന്നത് എന്താണ്, ജന്മം കൊണ്ട് അല്ല ഗുണകർമ്മങ്ങൾ കൊണ്ടാണെന്നാണ്. വെരി ബ്യൂട്ടിഫുള്ളി ഈസ് റെഫ്യൂട്ടഡ് ദാറ്റ് അനുസരിച്ച്. അപ്പോ അവിടെ പറയുന്നത് എന്താണ്, ശരി മഹാഭാരതത്തിൽ തന്നെ എങ്ങനെയുണ്ട്, ജന്മം കൊണ്ടല്ല ഗുണകർമ്മങ്ങൾ കൊണ്ടാണ്. അപ്പൊ മനസ്സോന് പറയുന്നത് നിങ്ങൾ എവിടെയൊക്കെ ശരിക്ക് പഠിച്ചു നോക്കണം, എന്താണ് ഒരു ബ്രാഹ്മണൻ ഈ പറയുന്ന പോലെ പൂർവ്വ പുണ്യം കൊണ്ട് അവൻ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു, അവൻ ബ്രാഹ്മണനാണ്. പക്ഷെ ആ കുലത്തിൽ ജനിച്ചതിന് ശേഷം അവൻ ചണ്ടാളന്റെ കർമ്മം ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രാഹ്മണൻ ചണ്ടാളനായി നിപതിക്കും, പക്ഷെ അവൻ ഒരിക്കലും ബ്രാഹ്മണൻ കണ്ടാകത്തില്ല. എന്തുകൊണ്ട്? ബ്രാഹ്മണത്വം ജന്മം കൊണ്ട് കിട്ടിയതാണ്, അത് മാറ്റാൻ പറ്റില്ല. മനസ്സിലായി? ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് അവൻ ജന്മം കിട്ടിയതാണ്. അപ്പൊ അവന്റെ ഗുണവും കർമ്മവും കൊണ്ടേ അവൻ എന്താകും? ചണ്ടാളനാവും. ജന്മം കൊണ്ട് എന്തായിരിക്കും? ബ്രാഹ്മണനായിരിക്കും. ഇത് ആണ് മഹാഭാരതത്തിൽ ബാക്കിയുള്ള സ്ഥലത്ത് പറയുന്നതിന്റെ മീനിങ് എന്നാണ് മസൂദ് ശ്രുതി പോലുള്ളവർ പറയുന്നത്. അത് ഈ പിന്നെ ശങ്കരഭാഷ്യം രാമാനുജ ഭാഷ്യം 14 കമന്ററീസ്. They are based on these all 14 commentaries. One commentary is there, that is Avigita, written by a modern pandit. He is re-establishing these arguments. Appo chandalan brahmanan aavum parna endha adu sambhavikkum avaru parayunnu janmam kondu vashayam chandalan thanne avante quality kondu endeyum avan brahmanan appo avaru parayunnu endha chandala brahmanan not pure brahmanan. അതുപോലെ ബ്രാഹ്മണൻ എന്താകും ചണ്ടാളനാകും. പക്ഷെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ജന്മം കൊണ്ടുള്ള ബ്രാഹ്മണത്വത്തെ നിഷേധിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ പറയാം ബ്രാഹ്മണ ചണ്ടാളൻ എന്ന് പറയും. ഇതാണ് എന്റെ എസെൻസ്. കമ്പാരിസൺ ഗുരുസ് വ്യൂ വാട്ട് ഈസ് ആക്ച്വലി എന്ത് ചെയ്ത അതാണ് നമ്മൾ അതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ ദാറ്റ് ഇസ് നോട്ട് നെസസറി. പക്ഷേ ദി അതർ പ്രോബ്ലം ഈസ് മെനു എപ്പോഴാണ് നിങ്ങൾ ഇതിൽ കമന്ററികളൊക്കെ ഉണ്ടാകുമ്പോ യു ഷുഡ് നോട്ട് ഹാവ് എനി ഹിഡൻ അജണ്ട. That is also important. ഇതിന് തന്നെ ദൈവീ സമ്പത്തിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു ആർജവം. അർജുനൻ വലിയ ആർജവം, സ്ട്രേറ്റ് ഫോർവേർഡ്നെസ്, അത് വേണം. അതാണെങ്കിലും ഓക്കെ. അപ്പൊ നമുക്ക് അത് ഇങ്ങനെ പറയാം. എന്താണ് പഴയൊരു കാലഘട്ടത്തെ അന്നത്തെ ഒരു വ്യവസ്ഥയെ അനുസരിച്ച് ഇങ്ങനെയൊക്കെയാണ് അന്നത്തെ മനുഷ്യൻ ജീവിച്ചിരുന്നത്. പക്ഷെ അതാണ് ഗുരു പറയുന്നത്, ഗ്രാഹ്യത്യാജ്യം. അതിൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടൊക്കെ ഉപേക്ഷിക്കും, അതൊക്കെ കളഞ്ഞു അത് എന്താണ് അതിന്റെ നല്ല ഭാഗം മാത്രം എടുക്കുന്നത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, നമ്മളതിന് റെഡിയാണ്. നമ്മളപ്പോ അങ്ങനെ ഒരു എന്താണ് ക്രിട്ടിസൈസിന് നമ്മൾ വരത്തില്ല. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ പഴയതെല്ലാം നല്ലതാണ്, നിങ്ങൾ ഈ പറയുന്ന അതിന്റെ മിസ്ഇന്റർപ്രിട്ടേഷൻ ആണെന്ന് പറയുമ്പോഴാണ് വി ആർ ദ മോസ്റ്റ് വാല്യു. അവിടെയാണ് പ്രശ്നം. വൈ ദീസ് പീപ്പിൾ അഗെയിൻ ആൻഡ് അഗെയിൻ ദ ആർ റിപ്പീറ്റിംഗ് ദാറ്റ് ഓൾ ദീസ് ആഷ വാല്യൂസ് ആർ ഹൈ എൻഡ്. വൈ ദ ആർ ദൻ വി ഹാവ് ടു ക്വസ്റ്റ്യൻ. അതാണ് പ്രശ്നം, അവിടെയാണ് പ്രശ്നം. അല്ലെങ്കിൽ ഓക്കെ, നമ്മളാരുടെ ആർഗ്യുമെന്റിനൊന്നും പോകുന്നില്ല. അപ്പോ നമ്മളവിടെ സ്വീകരിക്കുന്ന ഗുരുവിന്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയുള്ള തള്ളിക്കളയുന്ന അതിന്റെ ശരിയായിട്ട് ഇപ്പൊ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനം, അത് പുള്ളി ഇന്ത്യ ട്രൂ സ്പിരിച്വൽ സൈഡ്. You can adopt that. There we agree. The other side. So non-violence and compassion, these ideas is directly against non-violence and compassion. Arjuna force again. Kollamen. So, അത് ഇനിയുള്ള കാലത്ത് മനുഷ്യൻ അങ്ങനെ ഒരു എന്താണ് വയലൻസ് മനുഷ്യരാരും ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ വയലൻസ് സ്റ്റിൽ ഇറ്റ് ഈസ് വയലൻസ് സ്റ്റിൽ, അത് ഇന്നും സമൂഹത്തിലുണ്ട് വയലൻസ്. പക്ഷേ എന്നാൽ മനുഷ്യർ എന്താണ് അതിനോട് അവർക്കൊരു വെറുപ്പാണ് വയലൻസിനോട്, പൊതുവെ ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഒരുപക്ഷെ നമ്മൾ മറ്റൊരാളോട് വയലൻസ് കാണിക്കാൻ ഇഷ്ടപ്പെടും, പക്ഷെ മറ്റൊരാൾ നമ്മളോട് കാണിക്കാൻ വീട്ടുകളിലേക്ക്. അപ്പൊ അത് ചിന്തിക്കുമ്പോൾ നമുക്ക് വേറെ ഒരാളെടുത്ത് മനസ്സ് കാണിക്കാൻ തോന്നത്തില്ല. അറിയാം നമ്മുടെ തിരക്കിട്ട് ഒരടി വന്നു കഴിഞ്ഞാൽ അത് അവന്റെ ധർമ്മമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റത്തില്ല. ചിലപ്പോ അവന്റെ ധർമ്മമായിരിക്കും. സോ ദി ഐഡിയ സ്വധർമ്മ ഈസ് ബേസിക്കലി ഫ്രോഡ് അക്സെപ്റ്റബിൾ. കാരണം വിന്യസ സ്വധർമ്മം ദൻ ദി കാസ്റ്റ് വിൽ കം. അതാണ് ക്രമം. അപ്പോ അതിനാദ്യം നിങ്ങൾ മാറ്റണം ഈ രണ്ട് ഐറ്റംസ് കാസ്റ്റ് ഫൈനൻസ്. അതാണ് അല്ല, ഗുണം മാറുമ്പോൾ ആക്ച്വലി ദേർ ഇസ് നോ കാസ്റ്റ്. ഇഫ് ദേർ ഇസ് നോ കാസ്റ്റ് ഗുണം മാറുമ്പോൾ എന്ത് മാറും? ഒന്നും മാറുന്നില്ല. ഉള്ളി ഗുണം, ഗുണമേ മാറാനുള്ളൂ. ബ്രാഹ്മണ ഗുണം, അങ്ങനെ ഒരു ഗുണമില്ല. ബ്രാഹ്മണം എന്നെ യൂസ് മേഡ് ബ്രാഹ്മണ യൂസ് ദാറ്റ് ഇസ് ഓൺലി കാസ്റ്റ്. നോക്കേണ്ടി ചെയ്യും ബ്രാഹ്മണ ഗുണം. സ്വാർത്ഥമായി ജീവിക്കുന്ന ആള് അതുകൊണ്ട് ചെയ്യാം. അവർക്ക് മൂട്ട് വരുന്നു, വല്ലാതെ താമസാണ്. അതാണ് പിന്നെ ധർമ്മമായി ജീവിക്കും, പക്ഷേ സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കും. അതാണ് വൈശ്യം. നിഷ്കാമമായിട്ട് ചെയ്യാനുള്ള മനസ്സുണ്ട്, ക്ഷത്രിയ. പിന്നെ സ്വരൂപം അറിയാൻ വേണ്ടിയുള്ള ശ്രമം ചെയ്താൽ ബ്രാഹ്മണൻ. ഐഡിയാസ് ഇക്വാളിറ്റി സൈഡ് ഐ അഗ്രി വിത്ത് യു. ദെൻ വൈ യു യൂസ് ദീസ് ടൈംസ് ശൂദ്ര വൈശ്യ ആർ ദീസ് ടൈംസ് വൈ സൊസൈറ്റിയിൽ ഇതൊരു ചീത്ത അർത്ഥത്തിലാ പ്രയോജനം. അല്ല, അത് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റണം. ഡെഫിനിഷൻ മാറ്റുന്നതിന് നമുക്കൊരു നല്ല എന്താണ് ഒരു പേര് കണ്ടുപിടിക്കണം. എന്തിനാ ഈ മോശമായ പേര് ഉപയോഗിക്കുന്നു? ഡെഫിനിഷൻ ഡെഫിനിഷൻ മാറ്റാൻ പറ്റുമെങ്കിൽ ആ പേര് മാറ്റാൻ ആ പേരിന്റെ ആവശ്യം ഇല്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല, അത് ഈ പറയുന്ന ചാതുർവർണ്ണയത്തിന്റെ ബേസ്ഡ് ഓൺ ദാറ്റ് ചാതുർവർണ്ണയം. നോട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ചാതുർവർണ്ണയം, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ കാസ്റ്റ്, നോട്ട് ദീസ് കാസ്റ്റ്. അത് അഗെയിൻ യു അക്സെപ്റ്റ് ദാറ്റ് ഹയറാർക്കി. ഇഫ് യു സേ യുവർ എയിം ഈസ് ടു ബിക്കം എ ബ്രാഹ്മണ, ദൻ യു അക്സെപ്റ്റ് അൺനോയിംഗ്ലി യു ആർ അക്സെപ്റ്റിംഗ് ദാറ്റ് ഹയറാർക്കി. ഹയറാർക്കി ഓഫ് നോട്ട് ദ കാസ്റ്റ്. ബ്രാഹ്മണൻ പറയുമ്പോഴേ സ്വരൂപം അറിയാൻ വേണ്ടിയുള്ള ബ്രാഹ്മണൻ അല്ല. ഇന്ത്യ സ്പിരിച്വൽ സൈഡ് സ്വരൂപം അറിയാനുള്ള ജിജ്ഞാസ, സ്വരൂപം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ജ്ഞാനിയാണ്. അത് ജ്ഞാനം ജ്ഞാനിയാണ്. അവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് സ്ഥാനമുണ്ട്. കാരണം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചിരിക്കുന്നത് മുഴുവൻ ഈ ശാസ്ത്രങ്ങളിൽ മുഴുവൻ ഉപയോഗിച്ചതെന്ന് പറയുന്നത് ഹൈറാർക്കിക്ക് വേണ്ടിയിട്ടാണ്. ദൻ അഗെയിൻ യു കൺഫ്യൂസ് പീപ്പിൾ. പീപ്പിൾ തിങ്ക് ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ശ്രേഷ്ഠമായ കാര്യമാണ്. ജ്ഞാനിയാണെങ്കിൽ ജ്ഞാനി മതി, ബ്രാഹ്മണത്വം വേണ്ട, അതിന്റെ ആവശ്യമില്ലല്ലോ. കാരണം ബ്രാഹ്മണത്വം എന്ന് പറയുന്ന ഒരു നല്ല സെൻസിൽ ഉപയോഗിച്ചിരുന്നെങ്കിൽ ശരി, അത് ഉപയോഗിച്ച് മുഴുവൻ എന്താണ് അത് പ്രീസ്റ്റ്ഹുഡ്. അതല്ലെങ്കിൽ പിന്നെ ആ വേർഡിന്റെ മീനിങ് ഇല്ല. ഒരു ഒരു വേർഡ് വളരെ മോശമായ ഒരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഒരു നല്ല കാര്യത്തിന് അതേ വേർഡ് നമ്മളെങ്ങനെ ഉപയോഗിക്കും? അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? കാരണം ആ വേർഡ് ഉപയോഗിച്ച് മുഴുവൻ പ്രീസ്റ്റ്ഹുഡിന് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്, മുഴുവൻ നമ്മുടെ ശാസ്ത്രം. ഇവൻ ഗീത നമ്മൾ പറയുന്ന എന്താണ്? ജ്ഞാനി, എൻലൈറ്റൻഡ് എന്നുള്ളത് അങ്ങനെ എടുത്താൽ അവിടെ അയ്യോ, ഈ വാക്കിനവിടെ ഇല്ല. ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ ബ്രഹ്മണോ അപത്യം എന്ന് വെച്ചാൽ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ജനിച്ചയാളാണ്. അപ്പൊ ഹൈറാർക്കിയിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതാണ്. അപ്പൊ വേർഡ് തന്നെ കൺഫ്യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അതല്ല അതിന്റെ അക്സെപ്റ്റബിൾ മീനിങ്. ഗ്രാമറ്റിക്കലി ദി അതർ വൺ ഈസ് പാണിനി ഈസ് എസ്റ്റാബ്ലിഷ് ദിസ് വേർഡ്. ദിസ് ഡെറിവേഷൻ ഈസ് ബ്രഹ്മണാപത്തി ബ്രാഹ്മൻ. ബ്രഹ്മാവിന്റെ മകൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിൽ നിന്ന് നേരിട്ട് ജനിച്ചു, അതാണ് ബ്രാഹ്മൻ. സോ അൺനെസറി യു ആർ ലീവിങ് സം അപ്പർ ഹാൻഡ് ടു എ കാസ്റ്റ്. അപ്പൊ വീണ്ടും എന്ത് ചെയ്യാൻ അവിടെ തന്നെ ആയിരിക്കും. അപ്പൊ ആൾക്കാർ വിചാരിക്കും നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായി തീരുകയാണ്. അപ്പോ ഒരു കാരണവശാലും എന്തെങ്കിലും ബ്രാഹ്മണൻ അവരുടെ ഹയറാർക്കി വിടാൻ തയ്യാറാകില്ല, കാരണം എല്ലാവരും ബ്രാഹ്മണനാകാശ ശ്രമിക്കുകയാണ്. അപ്പൊ ആ ഒരു വേടിന്റെ ആവശ്യം ഇല്ല. അത് മാത്രമല്ല, ഇപ്പൊ ശൂദ്രൻ അത് ഡിപ്രസീവ് ഒപ്രസീവ് ഒരു മീനിങ് ആണ് അതിനുള്ളത്. എങ്ങനെ അപ്പൊ അദ്ദേഹത്തെ അങ്ങനെയാണെങ്കിൽ പിന്നെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന വേടിന്റെ ആവശ്യമില്ല. അത് മീനിങ്ലെസ് ആണല്ലോ. അപ്പൊ ഒരാൾ സ്വയം മനസ്സിലാക്കിയാണ് ഞാൻ ബ്രാഹ്മണനാണ്. ഓക്കെ, ദാറ്റ് മച്ച് ഐ അഗ്രി. ദെൻ വൈ ഹി വാസ് ദി വേർഡ് ബ്രാഹ്മണൻ? ദാറ്റ് വേർഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ഹിം. ഒരു ഡോക്ടർ, അപ്പോ അയാള് ഒരു വേദ ഡോക്ടറാണ്. ഡോക്ടർ എന്ന് പറഞ്ഞിരുന്നു കുറെ കാലം. അപ്പൊ അവസാനം അയാളെ കണ്ടുപിടിക്കുക, അയാൾ വേദ ഡോക്ടറാണ്. അപ്പൊ പിന്നെ അതിനുശേഷം അയാൾ മനസ്സിലാക്കി ഞാൻ പിന്നെ അയാൾ വേറെ ഡോക്ടർ ഉപയോഗിക്കുന്നത് ശരിയാണ്. ശരിയായ ഡോക്ടർ എന്നിട്ട് ക്വാളിഫൈഡ് ആയാലും. അപ്പൊ പിന്നെ ആ വ്യക്തി വീണ്ടും ഡോക്ടർ എന്ന് പറയുന്ന പേര് ഉപയോഗിക്കണം? ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ശരിയായ ഡോക്ടർ എന്ന് പറയുന്നത് ക്വാളിഫൈഡ് ആണ്, അയാൾ ഡോക്ടർ എന്ന് തന്നെ ഉപയോഗിക്കുക എന്നും. ഇത് എന്താണ്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലായി. യു ആർ ആർഗ്യൂയിങ് ദാറ്റ് ഹി ഹാസ് അത് തന്നെ. അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനിയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ബ്രഹ്മജ്ഞാനി അപ്പോ വേറെ ബ്രാഹ്മണരെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവര് പറയും ബ്രാഹ്മണൻ എന്ന് പറയുന്നതിന് അങ്ങനെ ഒരു മീനിങ് ഇല്ല. ബ്രാഹ്മണന്റെ മീനിങ് എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മകനെന്നാണ്. ടേംസ് എന്ന് പറയുന്നത് നോട്ട് റിലവൻറ്റ്. അതാണ് ഞാൻ പറയുന്നത്, ടേംസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഇവരെല്ലാം എന്താണ് ഹ്യൂമൻസ് ആയിട്ട് നോക്കാം. ഹ്യൂമൻസ് എന്ന് പറയാം. അതിൽ ഇപ്പൊ ഒരാൾ പറയണം ഞാനി, ഓക്കെ, അത് ദാറ്റ് ഈസ് നോട്ട് എ ഹാർംഫുൾ ടേം. ചരിത്രത്തിൽ ഒരിക്കലും ആ ഒരു വാക്കാരെയും ഗ്രോഹിച്ചിട്ടില്ല. ഇത് ഹിസ്റ്ററിയിൽ ഇതിന്റെ മീനിങ് പ്രീസ്റ്റ് ആവുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഗുരുദേവൻ പറയുന്നത് മനുഷ്യനെ മനുഷ്യനെ മാത്രം തിരിച്ചറിയില്ല, യാതൊരു സ്കോപ്പ്. അതിന്റെ ആവശ്യമില്ല, കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നല്ല ഒരിക്കലും. കാരണം നമ്മുടെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ കുഴപ്പം പിടിച്ചാണ്. ഇതിന് നിങ്ങൾക്ക് അതിനകത്ത് കയറി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ എ സിസ്റ്റം. സെയിം വേ. അപ്പോ അതിനും ആർക്കും കറക്റ്റ് ചെയ്ത് എഴുതാൻ പറ്റില്ല. കാരണം ദേ ആർ ദി ബെനിഫിഷ്യറീസ്, സോ ദേ ഡോണ്ട് വാണ്ട് ടു ഗിവ് അപ്പ് ദേർ ബെനിഫിറ്റ്സ്. അപ്പൊ അത് ആർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും, ആർക്കും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അവിടെ എന്താണ് ഒരു പുതിയ ഐഡിയ കൊടുക്കുക. ആ പുതിയ ഐഡിയയാണ് ഗുരു പറയുന്നത് എന്താണ്, നിങ്ങൾ മനുഷ്യരെ മനുഷ്യരായി തന്നെ ഐഡന്റിഫൈ ചെയ്യുക, മനുഷ്യനെ മനുഷ്യൻ എന്ന് കാണുക. അതിന്റെ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഡോക്ടറെ ഡോക്ടറാണ്, എഞ്ചിനീയർ എഞ്ചിനീയറാണ്, പിന്നെ നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണെങ്കിൽ അവനാണ്. അതിനപ്പുറം ഇത് ഇതിന്റെ ആവശ്യമില്ലെന്നുണ്ടോ, ഹ്യൂമാനിറ്റി ബേസ്ഡ് ഡിവിഷൻ ഒരു അക്സെപ്റ്റ് ദാറ്റ്. പിന്നെന്താണ് അത് ഒരു ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം എന്താണ്, യഥാഹി ധർമ്മസ്യ പ്ലാനർ ഭവതി ഭാരത. ധർമ്മസ്യ എന്ന് പറയുന്നത് എല്ലാവരും ഭക്ഷ്യകാരനും രാമായണനും ഒക്കെ പറഞ്ഞിരിക്കുന്ന ചാതുർവർണ്ണയം, നാല് ജാതി. ഈ നാല് ജാതിക്ക് എപ്പോഴാണോ ക്ഷീണം സംഭവിക്കുന്നത്, അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. ധർമ്മം ഡയറക്റ്റ് മീനിങ് ചാതുർവർണ്ണയമെന്നാണ് ഇത്. ആചാര്യസ് ഗ്രേറ്റ് ആചാര്യസ് കമന്റ് ലൈക്ക് ദിസ്, വി കനോട്ട് ഡയറക്ട്ലി ഡിനൈ ദോസ് പീപ്പിൾ ബിക്കോസ് ദേ ആർ വെരി ക്ലോസ് ടു ദാറ്റ് എറ, ദേ ആർ ഓൾമോസ്റ്റ് നിയർ ടു ഗീത ടൈം. So they know better than me these words and meanings and those historical situations, everything. So we cannot ignore their commentaries. All these commentaries are almost 1,000 years back, all these are written. Krishna will know that there is the secret. No, there is the secret. All these Krishna Bhagavan, Arjuna, war, all these are only cartoon, only just a cartoon, cartoon show. These all very cleverly articulated by this priesthood group. They created, all these are their imaginings. To establish their ideas, they created on Krishna without his concern. That is happened here. And this is, they have to ask his permission. Without that, they articulated. It is their paintings on their own canvas. That first I thought you remember, that is, I am not speaking, only my microphone is speaking, you remember that? You agree? You remember that what is happening? I am not responsible for this. Because my audience are like that. I'm sure in the beginning you were not there. But I, in the last little by little, I tried to open, then they hesitated. They agitated. That is, here I don't feel any pressure. I can open it. There, if I open my mouth, I feel a pressure. So I cannot open that. All these are recording. It will be uploaded in internet archives. There you will get after my death. And after all, are you now Bhagavan and Parivar Paraya? Adi. Then I'll guide you to Pachika and Parayan Sanpa. One more thing I said. ഡോണ്ട് നോ റൂം പറ അതായത് 17 അടവുകളെ ഞാൻ പറയും, 18-ാമത്തെ അടവ് പിന്നീടേ പറയും. റൂം പറഞ്ഞ 18 അടവാണ് മൊത്തം, അതിന് 17 അടവ് ഞാൻ പറയും, 18-ാമത്തെ അടവ് മാറ്റി വെച്ചു. And many places in the beginning, from the beginning I repeated that I am following Chatambi Swami, Narayana Guru, all these teachers, not the others. That you remember? That I many, I repeated, just to understand others. But I was actually teaching all these Acharya's commentaries. But in many areas I said, I am not following this. But the pressure, that was there. But in the Bhashya, in that Dvaita point, that I am truly, sincerely, I explained according to Bhashya. Where the other side, I mentioned in the beginning. Bhashya is exactly, I cannot, nothing to tell more than that, what I explained. Where if you need any clarification, I can give in the same way. But these sides, when this compassion, non-violence, caste system, there, I am not agreeing with this Gita or any scriptures. There my view is different. Here class means like this, they say something and I respond to that, then we continue to repeat. Subject wise. So, the subject is that? Now this comparison, based on the idea, this compassion, non-violence, views, and Gita teachings. Definitely. No, I want to make the listeners that clarity. I tried to give clarity on Bhashya there. Here, I tried to make it clear Guru's views. On the other side, and today they are chanted all these sanskrit slogans all about Advaita. They are the same way, but here it is different. Guru he praised some areas for Gita, some areas, but he mentioned the problems also, both he mentioned. I heard that in the name of Ramana they are manipulating many things. That also we will do. Actually, by Ramana, it's not clear. This Advaita part we discussed more than 200 classes, almost 300 classes that we discussed. So recently we entered into this social issue. This is not a social issue. Not a simply social issue. This is a philosophical issue also. Because the philosophy is clubbed with this issues. So you cannot say this is simply, you cannot say this is a social issue. Because Gita is clubbed together. Not a mere social issue. ചോദ്യോത്തരത്തിന്ന് പോയി ഞാൻ റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞു. കർണനെ സംബന്ധിച്ച് എന്താ ഭാഷ്യത്തിലൊന്നും വരത്തില്ല. ഇഷ്ടം കഥകള് ഇത്തരം വിഷയങ്ങളൊന്നും ഭാഷ്യത്തിൽ വരത്തില്ല. ഗീതയിൽ ശ്ലോകത്തിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും. പുരാണ കഥകളൊന്നും അങ്ങനെ വരത്തില്ല.